സപ്തമിപമാന പൂർവപദസ്യ ഉത്തരപദലോപസ്ഥ സപ്തമ്യന്തും ഉപമാനം ച യസ്യ തസ്യ പദാന്തരേണ സമാസ ഉത്തരപദലോപസ്ഥ ഭവതി ഇത്യർത്ഥ. കണ്ഠേസ്ഥ കാലഃ യസ്യ സ കണ്ഠേ കാലഃ ഉഷ്ട്രമുഖവിമുഖം യസ്യ സ ഉഷ്ട്രമുഖഃ. സപ്തമി ഉപമാനപൂർവദസ്യ ഇത്യത്ര വാക്യദ്വയം വർത്തതെ. അധാത്ര സമാസദ്വയം അസ്തി. സപ്തമ്യന്തം സപ്തമ്യന്തസ്യ പദാന്തരേണ സമാസഃ ഉത്തരപദ ലോപസ്ഥ ഇത്യേകഃ സമാസഃ. സപ്തമ്യന്തസ്യ പദാന്തരേണ സമാസഃ ഉത്തരപദ ലോപസ്ഥ. അന്യോ ഭവതി ഉപമാനപൂർവദസ്യ പദാന്തരേണ സമാസഃ ഉത്തരപദ ലോപസ്ഥ. അതഃ സമാസദ്വയം വർത്തതേ. അത് ദൃഷ്ടാന്തദ്വയം ച സപ്തമ്യന്തസ്യ പദാന്തരേണ സമാസഃ ഉത്തരപദലോപസ്ഥ ഇത്യസ്യ ഉദാഹരണം കണ്ഠേ സ്ഥഃ കാലോ യസ്യ സ കണ്ഠേ കാലഃ. അത്ര സപ്തമ്യന്ത ഭവതി കണ്ഠേ സ്ഥഃ ഇത്യത്ര കണ്ഠേ കണ്ഠേ തിഷ്ഠതി ഇതി കണ്ഠേ സ്ഥഃ. കണ്ഠേ തിഷ്ഠതി കഴുത്തിൽ സ്ഥിതി ചെയ്യുന്നു. കണ്ഠേ തിഷ്ഠതി ഇതി കണ്ഠേ സ്ഥഃ കഹ കണ്ഠേ തിഷ്ഠതി കാലഹ കറുപ്പ് കാലനല്ല കറുപ്പ് ശിവ. ശിവസ്യ കണ്ഠേ കാലവർണ തിഷ്ഠതി അതഃ കണ്ഠേ സ്ഥഃ ഭവതി കാലവർണ. കണ്ഠേ സ്ഥ ഇത്യത്ര സുപിസ്ഥ ഇത്യനേന സൂത്രേണ കപ്രതീകൃതി കണ്ഠേ തിഷ്ഠതീതി കണ്ഠേ സ്ഥ ഇതി ഭവതി. അത്ര ഉപപദസമാസഃ തത്പുരുഷേ ഏകഃ സമാസഃ വർത്തതെ ഉപപദസമാസ ഇതി. അനേന സമാസേന കണ്ഠേ സ്ഥഃ ഇതി ജാതഃ. അത്ര കണ്ഠേ തിഷ്ഠതി ഇതി കണ്ഠേ സ്ഥഃ ഇത്യത്ര കണ്ഠേ ഇത്യത്ര സപ്തമ്യന്തസ്യ ലോപോ ന ഭവതി. അമൂർധമസ്തക സ്വങ്കാത് അകാലേ ഇത്യനേന സൂത്രേണ സപ്തമ്യന്തസ്യ അലുപ്വിധീയതെ. അതഃ കണ്ഠേ സ്ഥഃ ഇതി സിദ്ധ്യതി. തസ്യ സിദ്ധിപ്രകാരഃ അസ്മാഭിഃ നാധീതഃ. ഇദാനീം കണ്ഠേ സ്ഥഃ ഇതി രൂപഃ കപ്രത്യേന സമാസേജ കൃതേ സിദ്ധ്യതി ഇതി ജ്ഞാതവ്യഹ. അതഃ പ്രഥമം കണ്ഠേസ്ഥ ഇതി സിദ്ധ്യതി. സപ്തിമ്യന്ത സഹിതം വരും കണ്ഠേസ്ഥ, കണ്ഠേ ഇതി സപ്തിമ്യന്തം ഭൂതി. തസ്യ സമാസത്വാ സ്ഥ ഇതി ഭവതി ഉത്തരപദം. കണ്ഠേസ്ഥ ഇത്യത്ര സ്ഥ ശബ്ദ ഭവതി ഉത്തരപദം. അത്ര ഉപപദസമാസത്വ തദഗ്രേ സമാസ പ്രകരണ നിരൂപണെ പക്ഷ്യത്തെയോ അത്ര സുവിസ്ഥ ഇത്യസ്മിൻ രൂപേ സ്ഥായിതി ഭവതി ഉത്തരപദം. സുപിസ്ഥ ഇത്യസ്യ സമാസത്വ ഉത്തരപദശബ്ദസ്തു സമാസസ്യ ചരമ അവയവേ രൂഢ ഇതി പൂർവമേവ ഉക്തം. അത്ര കണ്ഠേസ്ഥ ഇതി ശബ്ദസ്യ അന്യപദേന സഹ സമാസ. അത്ര പദം ഭവതി കാല ഇതി. അന്യപദം ഭവതി കാല. അതഃ കണ്ഠേസ്ഥ കാല യസ്യ ഇതി ബഹുവ്രീഹി സമാസ. കണ്ഠേ തിഷ്ഠതി കണ്ഠേസ്ഥ കണ്ഠേസ്ഥ ഭവതി കാല കണ്ഠേസ്ഥ ഇതി പദസ്യ കാലപദേന സഹ അത്ര സമാസ. കണ്ഠേസ്ഥ കാലോ യസ്യ സഹ അന്യപദാർത്ഥ ഭവതി ശിവ. അത കണ്ഠേസ്ഥ കാലോ യസ്യ സഹ കണ്ഠേ കാല. കണ്ഠത്തിൽ കറുപ്പുള്ളവൻ ആരാണോ അവൻ കണ്ഠേകാല. അത്ര അലൗകിക വിഗ്രഹ കഥം ഭവതി കണ്ഠേസ്ഥ സു കാല സു സമാസേ ജാതേ. അത്ര വാർത്തികാനുസാരേണ സപ്തം ഉപമാനപൂർവപദസ്യ ഉത്തരപദലോകസ്ഥ അത്ര സപ്തമി അന്തപൂർവപദസ്യ ഉത്തരപദലോക ലോപഃ. കണ്ഠേസ്ഥ ഇത്യസ്യ ഉത്തരപദസ്യ സ്ഥ ഇത്യസ്യ ലോപഃ. അവശിഷ്ടഃ ഭവതി കണ്ഠേ കാല ഇതി കണ്ഠേ കാല ഇതി രൂപസിദ്ധി. കണ്ഠേ കാല ഇത്യത്ര ഗുണപ്രാതി സംജ്ഞയ സ്വതത്വത്തോ കണ്ഠേ കാല ഇതി സിദ്ധി. സപ്തമിപാനപൂർവസി ഉത്തരപദലോകസ്യ സപ്തമ്യന്തോ ഉപാനം ചെയ്യസ്യ തസ്യ പദാന്തരേണ സമാസ. അത്ര പദാന്തര ഭവതി ഉത്തരപദലോകസ്യ ഭവതി. അത്ര ഉത്തരപദം ഭവതി കണ്ഠേ സഹ കാല യസ്യ സ കണ്ഠേ കാല. ഉച്ചൈർമുഖ നീചൈർമുഖ ഉച്ചൈഹി മുഖ യസ്യ മുഖ ഉച്ചൈഹി വർത്തതെ ഉച്ചസ്ഥാനേ വർത്തതെ സ ഉച്ചൈർമുഖ. മുഖ ഇത്യുക്തെ ശബ്ദം വാ മുഖ ഇതി പുരുഷസ്യ വിശേഷണത്തെ മുഖ ഇതി വക്ത്രം ഭവതി. അന്യ വിശേഷണത്തെ ഊർധ്വസ്ഥാനം ഭവതി ഉച്ചൈർമുഖ ഇതി ഗ്രഹമപി ഭവതി. ഗ്രഹസ്യ വിശേഷത്തിൽ ഊർധ്വസ്ഥാനം ഭവതി മുഖ ഉച്ചൈർ മുഖ. മുഖം ഉയരത്തിലുള്ളത് ഏതിനാണോ ആ വീട് ഉച്ചേർ മുഖ എന്ന് പറയും. മുഖം ഉയരത്തിൽ ഏതൊരു വ്യക്തിക്കാണോ ആ വ്യക്തി ഉച്ചേർ മുഖ. തല ഉയർത്തി പിടിച്ചിരിക്കുന്നു. നട്ടലുള്ളവർക്ക് മാത്രമേ ഉച്ചേർമുഖനായിരിക്കാൻ പറ്റും. അധോമുഖ നിചേർമുഖ ഇത്യഭിസിദ്ധി ഉച്ചേർമുഖ നിചേർമുഖ ഇത്യാദിസിദ്ധി. ഉഷ്ട്രമുഖവിപമുഖം യസിസ ഉപമാനപൂർവ്വതസ്യ ഉദാഹരണം വക്ഷ്യതി. ഉഷ്ട്രമുഖം ഇവ മുഖം യസിസ ഉഷ്ട്രമുഖ. പ്രഥമം അത്ര ഉഷ്ട്രമുഖം ഇത്യസ്യ ഉഷ്ട്രസ്യ മുഖം ഇതി സമാസേ കൃതേ ഉഷ്ട്രസ്യ മുഖം അത്ര ഷഷ്ഠീ സമാസ ഉഷ്ട്രമുഖം ഇതി സിദ്ധ്യതി. ഉഷ്ട്രമുഖം അനന്തരം ഉഷ്ട്ര ഇത്യുക്തേ കോർത്ഥ ഉഷ്ട്രസ്യ മുഖമിവം മുഖമ്യസ്യ അത്ര ഉപമാനപൂർവതം ഭവതി. ഇവശബ്ദയോഗ ഉഷ്ട്രമുഖശബ്ദ ഉപമാനമിതി ഗമ്യത. അത്ര ഇവശബ്ദ പ്രയുക്ത ഉഷ്ട്രമുഖമിവ മുഖമ്യസ്യ മനുഷ്യസ്യ സ മനുഷ്യോ ഭവതി ഉഷ്ട്രമുഖ. അത്ര ഉപമാനപൂർവ്വതസ്യ പദാന്തരേണ സമാസ അത്ര ഉപമാനപൂർവ്വതം ഭവതി ഉഷ്ട്രമുഖ. പദാന്തരം ഭവതി മുഖം. അതാ ഉഷ്ട്രമുഖശബ്ദസ്യ മുഖശബ്ദേന സമാസേ കൃതേ ഉത്തരപദസ്യ മുഖശബ്ദസ്യ ലോപഃ പൂർവ പദസ്ഥിതസ്യ മുഖശബ്ദസ്യ ലോപഃ. അതാ ഉഷ്ട്രമുഖം ഇവ മുഖം യസ്യ സ ഉഷ്ട്രമുഖ സമാസേ കൃതേ സുബ്ലോപേ പൂർവപദസ്ഥിതസ്യ ഉത്തരപദസ്യ ലോപേ ഉഷ്ട്രശബ്ദ മുഖശബ്ദ അവശിഷ്ടേ ഉഷ്ട്രമുഖ ഇതി സിദ്ധ്യതി. ഇവ ഉപമാനം ഉഷ്ട്രമുഖമിതി ഭവതി ഉപമാനം. തസ്യ ദ്യോതനായ വിശബ്ദ പ്രയുക്ത വിഗ്രഹേ പുരോഹിതം ഖന ഇവ ശ്യാമ ഖനശ്യാമ പുരുഷോ വ്യാഘ്ര ഇവ പുരുഷ വ്യാഘ്ര ഇത്യാദി സ്ഥലേഷു ഇവ തസ്യ ലാക്ഷണികത്വദ്യോതനായ അത്ര ഉഷ്ട്രമുഖം ഇവ മുഖം ഉഷ്ട്രമുഖമിവ മുഖം ഇതി മുഖശബ്ദ മുഖസദൃശേ ലാക്ഷണിക ഇതി ദ്യോതനായ ഇവ ശബ്ദ പ്രയുക്ത. അത്ര മുഖശബ്ദസ്യ ലോപേ കൃതേ ഉഷ്ട്രമുഖ ഇതി സിദ്ധ്യതി. അനന്തരം ഭവതി സംഘാത വികാര ഷഷ്ട്യാസ്യ ഉത്തരപദ ലോപശ്ച കേശാനാം സംഘാത ചൂട യസ്യ സ കേശചൂട. സുവർണസ്യ വികാര അലങ്കാരോ യസ്യ സ സുവർണാലങ്കാര അത്ര ഷഷ്ട്യാസ്ഥ ഉത്തരപദലോക ഷഷ്ട്യാഹ പരസ്യ ഉത്തരപദസ്യ ഉത്തരപദ ഇത്യുക്തേ ഷഷ്ട്യാഹ പരസ്യ പദസ്യ ഇത്യർത്ഥ കസ്യ പദസ്യ സംഗാതശബ്ദസ്യ വികാരശബ്ദസ്യ ച പദദ്വയസ്യ ലോപഃ പദദ്വയമപി ഷഷ്ട്യാഹ ഉത്തരേ വർത്തതേ ചേത് ഉദാഹരണേ കേശാനാം സംഗാതചൂഡ യസ്യ സ കേശചൂഡ കേശാനാം സംഗാതഃ ചൂഡ യസ്യ സ കേശചൂഡ കേശാനാം സംഗാതഃ ചൂഡ യസ്യ സ കേശചൂഡ കേശാനാം സംഗാത ഇത്യുക്തേ കേശസമൂഹ കേശസമൂഹ ചൂഡ യസ്യ ചൂഡ ഇതി ശിഖ ശിഖ ശിരസി ധാരയതി സാ ശിഖ കേശസമൂഹ രൂപാ വർത്തതെ അതഃ കേശാനാം സംഗാതഃ ചൂഡ യസ്യ സ കേശചൂഡഃ തസ്യ ശിരസി കേശനിർമ്മിത ശിഖ വർത്തതെ സഹ കേശചൂഡഃ ഭവതി ശിഖ മുടിക്കെട്ട് അത്ര ഷഷ്ട്യാശ്ച ഉത്തരസ്യ പദസ്യ ഷഷ്ട്യാശ്ച ഷഷ്ട്യാഹ ഉത്തരഹ പദ ഉത്തരപദം ഭവതി സംഗാതഃ അത്ര ഷഷ്ടി ഭവതി കേശാനാം ഇതി തസ്യാ ഷഷ്ട്യാഹ ഉത്തരപദം ഭവതി സംഗാതഃ തസ്യ ലോപഃ ഭവതി ചൂട ശബ്ദേന സഹ അത കേശാനാം സംഗാതചൂഡ യസ്യ ഇതി വിഗ്രഹേ സംഗാതശബ്ദസ്യ ലോപേ കൃതേ സമാസേ ച ജാതേ കേശചൂഡ ഇതി സ്ഥിതേ ചൂഡ ശബ്ദസ്യ ഹ്രസ്വഃ കേന സൂത്രേണ കൂത്രേണ ഗോസ്ത്രീയോരുപസർജന ഉപസർജന സംജ്ഞാ കഥം സിദ്ധ്യതി ഏകവിഭക്തി പൂർവനിപാതേ ഇത്തിനേന ഉപസർജന സംജ്ഞായാം ൂഡാശബ്ദേശൂഡേശൂഡുരുഷവിശേഷണ സപുരുഷ കേശചൂഡ ഏവമേവ സുവർണസ്യ വികാരഃ അലങ്കാരോ യസ്യ സ സുവർണാലങ്കാരഃ അത്രാപി സുവർണസ്യ ഇതി ഭവതി ഷഷ്ഠി തസ്യ ഉത്തര സ്ഥിതപദം ഭവതി വികാരഃ തസ്യ ലോപഃ വിധീയതേ അനേന വാർത്തികേന ഏവം സുവർണസ്യ അലങ്കാരശബ്ദേന സഹ സമാസോ വിഭവതി സ സുവർണ ശബ്ദസ്യ പദാന്തരേണ അലങ്കാര ശബ്ദേന സമാസ ഭവതി മധ്യസ്ഥിതസ്യ വികാര ശബ്ദസ്യ ലോപസ്യ സിദ്ധ്യതി. അതായത് സുവർണ അലങ്കാര ഇതി ഭവതി അത്ര അത് സുവർണ ദീർഘ ഇത്തിനേന ദീർഘീകൃതേ സുവർണാലങ്കാര സിദ്ധ്യതി. ഷഷ്ട്യുത്തരസ്യ വികാര ശബ്ദസ്യ ലോപഃ. സുവർണസ്യ വികാര അലങ്കാരോ വായുസ്യ സ സുവർണാലങ്കാര. സുവർണേന അലങ്കാര കൃതഃ കിന്തു നതു കേവല സുവർണേന സുവർണ വികാരരൂപേഹി ആഭൂഷണാദിഭിഃ തസ്യ അലങ്കാര കൃതഃ അതഃ സ ഭവതി സുവർണാലങ്കാര. കേവല സുവർണേന അലങ്കാരഃ ന ക്രിയതേ സർവത്ര ആഭൂഷണാദിഭിരേവ അലങ്കാര ക്രിയതേ അത്രാവി സ പുരുഷഃ കടക കേയൂരാദിഭി സുവർണ വികാരൈഹി അലങ്കത സ പുരുഷോ ഭവതി സുവർണാലങ്കാര. സുവർണ ഇത്യസ്യ സ്വർണം ഇത്യർത്ഥം. സംസ്കൃതേ സ്വർണം ഇത്യപി ശബ്ദമസ്തി വാ സ്വർണ ഇത്യപി ശബ്ദമസ്തി വാ സുവർണം ഇത്യവ സംസ്കൃതേ സുവർണ സു ശോഭനം വർണം യസ്യ സുവർണ. അസ്തി ഇതി വിഭക്തി പ്രതിരൂപകം അമ്യം അസ്തി ക്ഷീര ഗോഹു അസ്തി ക്ഷീരാദേശ്ച സമസ്യതെ ഇത്യർത്ഥ. അസ്തി ക്ഷീരാദി ശബ്ദാശ്ച സമസ്യതെ ഇതി. അസ്തി ഇതി നദു തിങ്ങന്തം രൂപം. അസ്തി ഇതി വിഭക്തി പ്രതിരൂപകം അമ്യം ഭവതി തസ്യ അസ്തി ശബ്ദസ്യ ക്ഷീരശബ്ദേന സഹ സമാസേ കൃതേ അസ്തി ക്ഷീര ശബ്ദ സിദ്ധ്യതി. അസ്തി ക്ഷീരം യസ്യാഹ ഗോഹോ സാ ഗൗ അസ്തി ക്ഷീര അത്ര ഗോഹോ ഗോഹു ഇത്യസ്യ വിശേഷണത്വാ സ്ത്രീ പ്രത്യാന്തേ കൃതേ അസ്തി ക്ഷീര ശബ്ദഃ അസ്തി ക്ഷീര ഇതി ജാതഃ. അസ്തി ക്ഷീരാദേശം സിദ്ധ്യതി. അത്ര അസ്തി ഇതി ജ ഇതി വിഭക്തി പ്രതിരൂപകം അമയം നതു തിഗന്ധരൂപം അസ്തി ക്ഷീര ഗോഹു ഇതി. അഗ്രെ ഉദാഹരണം ഭവതി ചിത്ര ഗാവോ യസ്യ സ ഇതി. അയം ദൃഷ്ടാന്തഃ പൂർവമേവ സന്ധി പ്രകരണേ ഏവ പ്രദർശിതഃ അസ്തി ചിത്ര ഗാവോ യസ്യ ഇതി വിഗ്രഹേ കൃതേ അനേകം അന്യപദാർത്ഥം ഇത്യനേന സമാസേ ജാതേ ചിത്ര ഗോ ഇത്യസ്യ ഗു ഇതി ഭവതി കഥം. ഗോസ്ത്രീയോരുപസർജനസ്യ ഇത്യസ്മിൻ സൂത്രേ ഗോ ഇതി നിർദ്ദിഷ്ടത്വാ ഗോശബ്ദസ്യ ഹർസ്വഃ ജാതഃ. അതഃ ചിത്ര ഗാവോ യസ്യ ഇതി വിഗ്രഹേ ചിത്ര ഗോ ഇത്യസ്യ സ്ഥാനേ ചിത്ര ഗു ഇതി ഭവതി. അത്ര പൂർവ ചിത്ര ഇതി ആകാരാന്ത ശബ്ദ വർത്തതെ. തസ്യ പുംബത്വേ കൃതേ ചിത്ര ഗു ഇതി സിദ്ധ്യതി. ചിത്രശബ്ദസ്യ പുംബത്വേ കൃതേ ചിത്ര ഇതി സിദ്ധ്യതി. സ്ത്രീപ്രതി എന്ന് വർത്തു ചിത്ര ഇതി സിദ്ധ്യതി. അത്ര അലൗകിക്രഹ കഥം ഭവതി ചിത്രഗാവോ യസ്യ ഇതി വിഗ്രഹേ ചിത്രജസ് ഗോജസ് ചിത്രഗാവോ യസ്യ സമാസേ കൃതേ സുപി ലോപേ ചിത്ര ഗോ ഇത്യത്ര ഗോശബ്ദസ്യ പുരുഷേ കൃതേ ഗോശബ്ദസ്യ പ്രസ്വേ വിധീയമാനേ ഓകാരസ്യ ഉകാരഃ കഥം ഭവതി. ഓകാരസ്യ സ്ഥാനേ ഉകാരാദേശഃ ഓകാരസ്യ ഹ്രസ്വേ വിധീയമാനേ ഓകാരസ്യ സ്ഥാനേ ഉകാരാദേശ കേന സൂത്രേണ ഭവതി. ഏജൈ ഹ്രസ്വാദേശേ ഇതിനേന ഏജ സ്ഥാനേ ഇക് ഹ്രസ്വാദേശ ഭവതി. അത ചിത്ര ഗു ഇതി സിദ്ധ്യതി. അത്ര ചിത്രശബ്ദസ്യ പുംബത്വ വിധാനാർത്ഥം ഇതം അഗ്രിമം സൂത്രം. സ്ത്രീയാഹ പുംബദ്ഭാഷിത പുംസ്കാത് അനു സമാനാധികരണേ സ്ത്രീയാം അപൂരണി പ്രിയാദിഷു. ഭാഷിത പുംസ്കാത് അനോങ് ഓങ്ങോ അഭാവോ അസ്യാമിതി ബഹുവ്രീഹി. നിപാതനാത് പഞ്ചമ്യ അലുക് ഷഷ്ട്യാശ്ച ലുക് തുല്യേ പ്രവൃത്തി നിമിത്തേ യദുക്ത പുംസ്കം തസ്മാത് പര ഓങ്ങോ അഭാവോ യത്ര തഥാഭൂതസ്യ സ്ത്രീവാചകസ്യ ശബ്ദസ്യ പുംവാചകസ്യ ഇവ രൂപം സ്യാ സമാന അധികരണേ ശ്രീലിംഗി ഉത്തരപത്തെ നതു പൂരണ്യാം പ്രിയാദോജ പരദ. ഏവം ഭവതി അസ്യ സൂത്രസ്യ അർത്ഥ. അത്ര വിധീയതേ സ്ത്രീയാഹ പുംവത് ഭവ സ്ത്രീയാഹ പുംവദ്ഭാഷിത അത്ര പുംവദ്ഭാഷിത പുംസ്കാത് അനു ഇത്യേകം പദം. സ്ത്രീയാഹ ഭാഷിത പുംസ്കാത് അനു ഭാഷിത പുംമതിരി പൃഥക് ഭാഷിത പുംസ്കാത് അനുങ്ങിത്തി ഏകം പദം. ഭാഷിത പുംസ്കാത് അനു ഇതി സ്ത്രീയാഹ ഇത്യസ്യ ശബ്ദസ്യ വിശേഷണം ഭവതി. ഭാഷിത പുംസ്കാത് അനു ഇതി ഏതത് അയം ശബ്ദ സ്ത്രീയഹ ഇത്യസ്യ വിശേഷണം ഭവതി. അത്ര ഭാഷിത പുംസ്കാത് അനു ഇത്യത്ര ഭാഷിത പുംസ്കാത് പരഹ അനു യസ്യ ഇതി ബഹുവ്രീഹി സമാസ. ഭാഷിത പുംസ്കാത് അനു യസ്യ സശബ്ദ ഭാഷിത പുംസ്കാത് അനു തത്ര പഞ്ചമി വിഭക്തി ലോപന അലുക് പഞ്ചമ്യ അലുക് നിപാതനാ ഭാഷിത പുംസ്കാത് ഇത്യത്ര പഞ്ചമ്യ അലുക് ഭവതി സൗത്രത്വ ഛന്ദോവത് സൂത്രാണി ഭവന്തി. അത്ര പരശബ്ദ അധ്യാഹ്രിയത്തെ ഭാഷിത പുംസ്കാത് പര അനുങ്ങിതി അധ്യാകൃത പര ശബ്ദസ്യാപി സൗത്രത്വാദ് ലോപഃ. ഭാഷിത പുംസ്കാത് പര അനു യസ്യ ഇതി വിഗ്രഹേ കൃതേ തത്ര നിർദ്ദിഷ്ട പരശബ്ദ അധ്യാഹൃത. പരശബ്ദയോഗേ പഞ്ചമീതി ജ്ഞാപനായ അത്ര പരശബ്ദയോഗേ ഭാഷിത പുംസ്കാതിരി പഞ്ചമി ഭവതി. തജ്ഞാപനായ ഭാഷിത പുംസ്കാത് പര അനു യസ്യ ഇതി വിഗ്രഹ കൃത ബഹുവ്രീഹി സമാസേ കൃതേ. അത്ര പരശബ്ദസ്യ ലോപഃ ഭാഷിത പുംസ്കാത് ഇത്യത്ര പഞ്ചമ്യ അലുക് ഭാഷിത പുംസ്കാത് അനു ഇതി വ്യതികരണ സമാസസ്യ. അത്ര ഭാഷിത പുംസ്കാതിരി പഞ്ചമ്യന്തം പദം അനൂങ്ങിതി പ്രഥമാന്തം അനയോ സമാസേ കൃതേ വ്യതികരണ സജ്ഞകോ ഭവതി. ഭാഷിത പുമാൻ യേന സ ഭാഷിത പുംസ്ക ഏതത് പൂർവമേവ വ്യാഖ്യാത ഷണ്ലിംഗപ്രകരണി. യേന ശബ്ദേന പുമാൻ ഭാഷിത ഇത്യുക്തേ യഹ ശബ്ദഃ സ്ത്രീലിംഗേ പുല്ലിംഗേ ച പ്രയുക്തഃ സ ശബ്ദഃ ഭാഷിത പുംസ്കഃ. അനു അത്ര ഓങ്ങോ അത്ര മൂലേവ വദതി ഊങ്ങോ അഭാവോ യത്ര ഇതി അനുങ്ങിത്യസ്യ അർത്ഥോ ഭവതി ഊങ്ങോ അഭാവോ യസ്യ. ഊങ്ങിതി പ്രത്യയ സ്ത്രീപ്രത്യയ ഊങ്ങിതി ഊങ്ങുതഃ ഇത്യാദി ഭീ സൂത്രൈ വിധീയത്തെ ഊങ്ങിതി പ്രത്യയ സ്ത്രീപ്രത്യ സ്ത്രീപ്രത്യയ. യത്ര ഭാഷിത പുംസ്കാത് പരഹ ഊങ് ന വിദ്യതെ സശബ്ദ ഭവതി ഭാഷിത പുംസ്കാത് അനു. ഉദാഹരണം അത്ര ചിത്ര ശബ്ദ ചിത്രാശബ്ദഭോതി ഉക്ത പുംസ്ക ഭാഷിത പുംസ്ക ഇത്യസ്യാർത്ഥഃ ഉക്ത പുംസ്ക കസ്മാത് ചിത്രാശബ്ദഃ ചിത്ര ഇതി പുല്ലിംഗേ ചിത്ര ഇതി സ്ത്രീലിംഗേ ച വർത്തതേ. അതഃ ചിത്രാശബ്ദഃ ഭവതി ഭാഷിത പുംസ്ക തസ്യ ചിത്രാശബ്ദസ്യ പരേ ഊങ് ന വിദ്യതെ. അത്ര ചിത്ര ഇതി ശബ്ദേ ടാപ് ഭവതി സ്ത്രീ പ്രത്യയ ഊങ് നാസ്തി ഊങ്ങി സ്ത്രീ പ്രത്യയവ കിന്തു അത്ര ചിത്രാശബ്ദേ ഊങ് നാസ്തി. ഊങ് ഇതി സ്ത്രീ പ്രത്യയ പ്രകരണേ വിഹിത പ്രത്യയ സപ്രത്യയ അത്ര നാസ്തി. അതഃ ഊങ്ങഃ അഭാവോ അത്ര വിദ്യതേ ചിത്രാഗാവോ ഇത്യത്ര ചിത്രാശബ്ദസ്യ ഉപരി ഊങ്ങഃ അഭാവോ വിദ്യതേ. അതഃ ചിത്രാശബ്ദഃ ഭവതി ഭാഷിതപുംസ്കഃ ഊങ് നാസ്തി. അത്ര വൃത്തൌ ഭാഷിതപുംസ്ക ഇത്യസ്യ അർത്ഥം കൃതഃ തുല്യേ പ്രവൃത്തി നിമിത്തേ ഇതി സ്ത്രീലിംഗേ പുല്ലിംഗേ ച സമാന അർത്ഥക ശബ്ദം ഭവതി തുല്യ പ്രവൃത്തി നിമിത്ത ശബ്ദ ഉഭയത്രാവി പ്രവൃത്തി നിമിത്തം തുല്യമേവ. അത്ര ചിത്താശബ്ദ അസ്യ പുല്ലിംഗേ സ്ത്രീലിംഗേ ച അർത്ഥ സമാന ലിംഗഭേദന അർത്ഥഭേദോ നാസ്തി എവ. അതഃ ചിത്രാശബ്ദോ ഭവതി ഭാഷിതപുംസ്കഃ തദുക്തം തുല്യേ പ്രവൃത്തി നിമിത്തേ ഇതി പ്രവൃത്തി നിമിത്തം അർത്ഥമേവ. അതഃ പുംവത് ഭാഷിതപുംസ്കാത് അനു അത്ര അനൂങ് ഇത്യത്ര അനൂങ്ഹ ഇതി സ്ഥിതേ ഷഷ്ട്യാസ്യ ലുക് ഭവതി സൗത്രത്വ അനൂങ്ഹ യത്ര ഊങ് നാസ്തി ഏവം വിധസ്യ ഭാഷിത പുംസ്കസ്യ പുംവദ്ഭാവഃ അത്ര വിധീയതേ. ഭാഷിത പുംസ്കാത് അനു ഇത്യസ്യ അർത്ഥം ഭവതി യസ്യ ഭാഷിത ഊങ് രഹിത തസ്യ ഭാഷിത പുംസ്ക ശബ്ദസ്യ പരേ സമാനാധികരണേ സ്ത്രീലിംഗേ ഉത്തരപതേ. അത്ര ചിത്രാശബ്ദം ഭവതി ഭാഷിതപുംസ്കഃ ഊങ് രഹിതശ്ച. അത്ര സമാനാധികരണേ സ്ത്രീലിംഗ സമാനാധികരണ സ്ത്രീലിംഗ ശബ്ദം ഭവതി ഗൗഹു തസ്യ സ്ത്രീലിംഗ ശബ്ദസ്യ ഉത്തരപതേ. പൂർവസ്യ ചിത്രാശബ്ദസ്യ പുംവദ്ഭാവഃ ചിത്രാശബ്ദ ഭവതി പുംവദ്ഭാഷിതശബ്ദഃ ഊങ്ങരഹിതശ്ച. തസ്യ ഉത്തരപത് തിഷ്ഠതി ഗൗ ഇതി സമാനാധികരണ ശബ്ദ സ്ത്രീലിംഗ ശബ്ദ ഏമം സ്ഥിതി പൂർവസ്ഥിതസ്യ ചിത്രാശബ്ദസ്യ പുമ്മത്വം ഭവതി. സ്ത്രീയാഹ ഭവതി പുമ്മത്. അത്ര സൂത്രേ പ്രഥമ സ്ത്രീയാഹ ഇത്യനേന പൂർവപദം ഗ്രാഹ്യം. പൂർവപദം ഭവതി അത്ര ചിത്രാശബ്ദ തസ്യ പുമ്മത്വം വിധീയത. അധ ഉക്തം സ്ത്രീയാഹ പുമ്മതിരി സൂത്രേ പുമ്മദ്ഭാവ സ്ത്രീയാഹ സ്ത്രീശബ്ദസ്യ ഭവതി സ്ത്രീലിംഗ ശബ്ദസ്യ ഭവതി. അത്ര സ്ത്രീലിംഗ ശബ്ദ ഭവതി ചിത്രാശബ്ദ തസ്യ പുമ്മത്വ കൃതി ചിത്ര ഇതി സിദ്ധ്യതി. അതഃ സൂത്രയുക്തം സ്ത്രീയാഹ പുമ്മതിരി ഭാഷിത പുംസ്കാതനം ഇത്യനന്തരം സമാനാധികരണേ സ്ത്രീയാം ഇത്യുക്തേ സമാനാധികരണേ സ്ത്രീലിംഗേ ഉത്തരവത ഇത്യർത്ഥ സ്ത്രീയാമിതി സപ്തമ്യന്ത സമാനാധികരണേ സ്ത്രീലിംഗേ ഉത്തരപദേ ഇത്യർത്ഥ ഉത്തരപദേ സ്ഥിതേ പൂർവസ്യ സ്ത്രീയാഹ സ്ത്രീലിംഗ ശബ്ദസ്യ പുമദ്ഭാവ ഇതിയതേ. അത്ര ദ്വിതീയ സ്ത്രീയാഹ ഇത്യസ്യ ഉത്തരപദേ സ്ത്രീലിംഗ ഉത്തരപദ സ്ത്രീലിംഗ ശബ്ദ ഇത്യർത്ഥ സമാനാധികരണ ഉത്തരപദ സ്ത്രീലിംഗ ശബ്ദ ഇത്യർത്ഥ. അത്ര ബൗവ്രി സമാനാധികരണത സമാസ അധ സൂത്രം അത്ര പ്രവർത്തത. അത്ര ചിത്ര ഇതി ഗൗ ഇതി അനയോ സമാനാധികരണ്യം വർത്തത. അത ചിത്രശബ്ദാത് ഉപരി സമാനാധികരണ ഗോശബ്ദ വർത്തത. അത സമാസോപി കൃത ബഹുവ്രി സമാസ ചിത്ര ഗാവോ യസ്യ ഇത്യത്ര സമാസോപി കൃത. അതഃ വൃത്തോ ഏവം കൃതം ഭാഷിത പുംസ്കാത് അനോങ്ങോ അഭാവോ അസ്യാമിതി ബഹുവ്രീ ഭാഷിത പുംസ്കാത് അനോങ്ങിയത്യത്ര ബഹുവ്രി സമാസ കൃത ഭാഷിത പുംസ്കാത് അനോങ് ഇതി അനോങ് ഇത്യത്ര ഓങ്ങോ അഭാവോ അസ്യാം. അത ഭാഷിത പുംസ്കാത് ഓങ്ങോ അഭാവോ അസ്യാം ഇതി സമാസേ കൃതേ നിപാതനാത് പഞ്ചമ്യാലോ ഭാഷിത പുംസ്കാത് ഇത്യത്ര നിപാതനദ്വാരാ അലുക് വിധീയത സൗത്ര ഷഷ്ട്യാസ്യലുക് ഊങ്ങഹ അഭാവോ അസ്യാം ഇത്യത്ര ഊങ്ങഹ ഇത്യത്ര ഷഷ്ട്യാശ്ച അലുക്. അഥ അത്ര ശബ്ദരൂപം ഭവതി ഭാഷിത പുംസ്കാത് അനൂങ്ങിരി അസ്യ വിഗ്രഹ പ്രദർശിത. തദനന്തരം ഭാഷിത പുംസ്ക ശബ്ദസ്യ അർത്ഥ വദതി തുല്യേ പ്രവൃത്തി നിമിത്തേ യദുക്ത പുംസ്കം സ്ത്രീ പുംസ്ത്രയോ അർത്ഥ സാമ്യേ തുല്യേ പ്രവൃത്തി നിമിത്തേ യദുക്ത പുംസ്കം ശബ്ദ തദുക്തം ഭാഷിത പുംസ്ക ഇതി ഭാഷിത പുംസ്ക ശബ്ദസ്യ അർത്ഥ കൃത. തസ്മാത് പരഃ ഊങ്ങോ അഭാവോ യത്ര അത്ര ഭാഷിത പുംസ്ക ശബ്ദോ ഭവതി ചിത്ര ചിത്രശബ്ദസി ഉപരി ഊങ് ന വർത്തത്തെ അത തസ്മാത് പരോ ഊങ്ങാഭാവം എത്ര തഥാഭൂതസ്യ സ്ത്രീവാചകസ്യ തഥാഭൂത സ്ത്രീവാചക ശബ്ദോ ഭവതി അത്ര ചിത്രശബ്ദ പുംവാചകസ്യ ഇവ പുംബത് ഇത്യസ്യ അർത്ഥ വദതി പുംവാചകസ്യ ഇവ രൂപം സ്യാ കുത്ര സമാനാധികരണേ സ്ത്രീലിംഗേ ഉത്തരപദേ സ്ത്രീയാം ഇത്യസ്യ അർത്ഥ കൃതഃ സമാനാധികരണേ സ്ത്രീലിംഗേ തസ്മിൻ വിഗ്രഹവാക്യേ ചിത്രാഗാവോ യസ്യ ഇത്യത്ര സമാനാധികരണേ സ്ത്രീലിംഗേ ഉത്തരപദേ സമാനാധികരണ സ്ത്രീലിംഗ ഉത്തരപദം ഭവതി ഗോശബ്ദ തസ്മിൻ സതി ഏവം സ്ഥിതേ സതി ചിത്ര ഗാവോ ഇതി സ്ഥിതേ സതി പൂർവസ്യ പുമദ്ഭാവഃ സൂത്രേ ഏവം അപി വർത്തതെ അപൂരണി പ്രിയാദിഷു അപൂരണി പ്രിയാദിഷു ഇത്യസ്യ അപൂരണി പ്രിയാദിഷു പുമദ്ഭാവോ ന ഭവതി ഇത്യർത്ഥം പൂരണി പ്രിയാദിഷു പുംവദ്ഭാവോ നഭവതി അപൂരണി പ്രിയാദിഷു ഇത്യസ്യ പൂരണി പ്രിയാദിഷു നതു പൂരണ്യം പ്രിയാദോച പരതഃ പൂരണി പൂർണപ്രത്യാന്തേ ശബ്ദേ പരേ കുത്ര ഗാഹ ഇത്യസ്യ സ്ഥാനേ യദി കോവി പൂരണി പ്രത്യാന്ത ശബ്ദഃ വർത്തതെ ചേത് പൂർവഭാഗസ്യ പുംവദ്ഭാവോ ന ഭവേത് ഏവം പ്രിയാദി ഗണ അന്തർഗത ശബ്ദാനാം സത്വേതി കുത്ര പരത്ര പരത്ര ഇത്യുക്തെ ഉത്തരപദത്വേന സ്ഥിതേ ഇത്യുക്തെ ഗാഹ ഇത്യസ്യ സ്ഥാനേ പ്രിയാദിഗണ അന്തർഗത കോപി ശബ്ദ വർത്തതെ ചേത് പൂർവോത്തര ചിത്ര ഇത്യസ്യ പുംവദ്ഭാവോ ന സിദ്ധ്യതി തസ്യ ഉദാഹരണം അഗ്രേ വക്ഷ്യതി അത്ര ചിത്ര ഗാവോ ഇത്യ അസ്മിൻ സ്ഥാനേ ഗോശബ്ദഹ ന പൂരണി പ്രത്യാന്തഹ പൂർണപ്രത്യാന്തഹ ന ഏവം ഗോശബ്ദ പ്രിയാദിഷണ അന്തർഗത പ്രിയാദിഗണേ നാസ്തി അധ പൂർവചിത്രശബ്ദസ്യ പുനദ്ഭാവകൃത ചിത്രഭു ഇതി സിദ്ധ്യതി ഏവമേവ പുനദ്ഭാവ കർമ്മധാരയേപി വർത്തതെ പുമത്കർമ്മധാരയ ജാതീയ ദേശീയേഷു അധീതം വാ തത് സൂത്രം തത്രാപി ഏവമേവ ഗോസ്ത്രീയോരിതി ഹ്രസ്വഹ അത്ര ഗോസ്ത്രീയോരിതി ഹ്രസ്വഹ കൃതഃ കുത്ര ഗോശബ്ദേ ചിത്രാഗാവോ യസ്യേതി ലൗകിക വിഗ്രഹേ ചിത്ര അസ് ഗോ അസ് ഇതി അലൗകിക വിഗ്രഹേ ചിത്രഗുഹു അത്ര വിഗ്രഹദ്വയമപി പ്രദർശിതം ലൗകിക വിഗ്രഹം ഭവതി ചിത്ര ഗാവോ യസ്യേതി അലൗകിക വിഗ്രഹ ചിത്ര അസ് ഗോ അസ് ഇതി സമാസേ ജാതേ ഗോശബ്ദസ്യ ഹർസ്വത്വം ചിത്രശബ്ദസ്യ പുംബത്വം ഏവം ചിത്രഗു ഇതി ഭവതി ചിത്രഗു ഇത്യസ്മാത് സുകൃതേ ചിത്രഗുഹു ഇതി എങ്ങനെ ദസിക്കും? ഇത് കുത്ര വർത്തത എങ്ങനെ ദസിക്കും? ഇത് രവീന്ദ്ര അത്ര അയം ദൃഷ്ടാന്ത ദത്ത ചിത്രഗു ഇതി എങ്ങനെ ദർശിക്കും? ചിത്രഗു ശേഷം സന്ധി പ്രകരണ എങ്ങ പദാന്താ എങ്ങോ അതിപരെ പൂർവരൂപം ഏകാദശ ഏവം സർവത്ര പ്രകൃതിഭാവസ്ഥരെ സർവത്ര ഏങ്ങന്തസീവ സ്ഫോടാനുസീത്തത്രവ്യവമേവ സർവത്ര ഏങ്ങന്തസീവ സന്ധി വിധീയത്തെ ചിത്രഗു ഇത്യസ്യ ഉപശബ്ദസ്യ പദാന്തത്വ അപി ഏങ്ങന്തത്വ അഭാവ സന്ധി ന കൃത ചിത്രഗു അഗ്രം ചിത്രഗു അഗ്രം രൂപവത് ഭാര്യ രൂപവതി ഭാര്യ യസ്യ സ രൂപവത് ഭാര്യ രൂപവതി ഭാര്യ അത്രാപി രൂപവതി ശബ്ദ പുമ്മത് ഭാഷ്യപുസ്തക തസ്മാന്ത് രൂപവാൻ ഭവതി ഏവം രൂപവതി തത്ര ഭാഷ്യപുസ്തക ശബ്ദ തത്ര ഊം നാസ്തി രൂപവതി ഇതി ഈ പ്രത്യാന്ത പുമ്മത് ഭാഷ്യപുസ്തകാത് അനവും അത്ര ഊം നാസ്തി സമാനാധികരണേ സ്ത്രീലിംഗ ശബ്ദ വർത്തത ഭാര്യ ഇതി ഭാര്യാവി സ്ത്രീലിംഗ ശബ്ദ ഉത്തരപദത്വേന വർത്തത ഏവം സ്ഥിതി രൂപവതി ഇത്യത്ര പുംവത്വകൃതേ സ്ത്രീത്വ നിവൃത്തി രൂപവത് ഇതി സിദ്ധ്യതി രൂപവത് ശബ്ദ സ്ത്രീ പ്രത്യേകൃതേ രൂപവതി ഇതി സിദ്ധ്യതി പുംവത്വകൃതേ സ്ത്രീ പ്രത്യ നിവൃത്തൗ രൂപവത് ഭവതി രൂപം ഇത്യസ്യ സൗന്ദര്യം ഇത്യർത്ഥ രൂപവാൻ ഇതി പുല്ലിംഗ രൂപവത് ശബ്ദസ്യ ഏകോചന രൂപം ഭവതി രൂപവാൻ സ്ത്രീലിംഗം ശബ്ദം ഭവതി രൂപവതി ഇതി രൂപവത് ശബ്ദ പുല്ലിംഗേ രൂപവാൻ സ്വലിംഗേ രൂപവത് സ്ത്രീലിംഗേ രൂപവതി സ്ത്രീപ്രത്യ നിവൃത്തു രൂപവത് ഇതി പ്രാതിപതിക സിദ്ധതി രൂപം അസ്യ അസ്ഥിതി രൂപവത് രൂപം അസ്യാഹ അസ്ഥിതി രൂപവതി രൂപവതി ഭാര്യയസ്യ ഇതി വിഗ്രഹേ കൃതേ പൂർവസ്ഥിതസ്യ രൂപവതി ശബ്ദസ്യ അനേന സൂത്രേണ പുമ്മത്വകൃതേ രൂപവത് ഇതി സിദ്ധ്യതി ഭാര്യാശബ്ദസ്യ സമാനാധികരണ ഗോസ്ത്രീയോർവസർജനസ്യ ഇത്തനേന പർസ്വീകൃതേ ഭാര്യ ഇതി ഭവതി രൂപവത് ഭാര്യ എത്ര സമാസേ ജാതേ സുപി രൂപവത് ഭാര്യ ഇതി സിദ്ധ്യതി. രൂപവത് ഭാര്യ ഇതി പുരുഷവിശേഷണം. കർമ്മധാരയ ജാതീയ ദേശീയേഷു തന്നാതീതം അതീതം പരാമർശമേ. പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.